അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്ന് അതിനാൽ അവൻ നിനയ്ക്കുന്ന അവശതയാം അവിവേക ഒന്നിനാൽ. അപ്പോ മായ, മായയുടെ കാര്യങ്ങൾ, ഇത് ആത്മാവിനോട് താതാത്മ്യപ്പെടുന്നു. അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ആവിയെ ആവരിച്ചിടുന്നു, ആവരണം ചെയ്യുന്നു. ഇവിടെ അദ്വൈതത്തില് ആത്മാവിനെ സ്വയം പ്രകാശം എന്ന് പറയും. പക്ഷെ മായ അതിനെ ആവരണം ചെയ്യുന്നുണ്ട്. സ്വയം പ്രകാശമായി ആത്മാവ് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്. അങ്ങനെയുള്ള ആത്മാവ് സ്വയം പ്രകാശമാണെങ്കിലും അതിനവശ്യത സംഭവിക്കുന്നു. അവശ്യതയാം അവിവേകം ഒന്നിനാലേ അവനിവനെന്ന് അതിനാൽ അവൻ നിനയ്ക്കുന്നു. അവശന്റെ അവസ്ഥ അതാണ് അവശ്യത. അവശന്റെ ഒരവസ്ഥ, ഇവിടെ അവശനായിരിക്കുന്നത് അവൻ. ആര്? ഈ ആത്മാവ്, ജീവാത്മാവെന്ന് പറയും. ഈ അവശ്യത എന്ന് പറയുന്നത് എന്താണ്? അത് തന്നെ അവിവേകം. അവശ്യതയാം അവിവേകം എന്ന് പറയുമ്പോൾ അവശ്യത തന്നെയാണ് അവിവേകം. അവശൻ താൻ തന്നെ തന്റെ വശത്തിൽ സ്വാധീനത്തിലല്ലാതിരിക്കുക, അതാണ് അവശ്യം എന്ന് പറയുന്നത്. ഞാൻ പറയാണ്, ഞാൻ വലിയ, എനിക്ക് വലിയ അവശത അനുഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് രോഗമോ എന്തെങ്കിലും കഷ്ടപ്പാടുകളോ കൊണ്ട്, എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ അവശത. സ്വന്തം കാര്യം നിൽക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവശ്യത എന്ന് പറയുന്നത്. ഇവിടെ ആത്മാവിന്റെ അവശ്യത എന്ന് പറയുന്നത് അതിന്റെ വിവേകമില്ലായ്മ, അതാണ് തന്നെ എന്നോട് അവശ്യത എന്ന് പറയുന്നത്. ബോധമില്ലായ്മ, അറിവില്ലായ്മ. മുമ്പ് പറഞ്ഞെന്ന് മനസ്സിലാക്കാം, അത് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും, മായാകാര്യങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അതിനോട് താതാത്മ്യത്തിലിരിക്കും. മായയോട് താതാത്മ്യപ്പെട്ടാൽ ഒന്നും, മായയോടുള്ള താതാത്മ്യം കൊണ്ടുകൊണ്ടാണ് അവൻ സ്വയം താൻ അവശനാണ് എന്ന് തോന്നുന്നു, താൻ തന്റെ വശത്തിലല്ല എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അതിന് അവിടെ തന്നെ വ്യാഖ്യാനിച്ചു, താൻ അവിവേകിയാണ്, വിവേകമില്ലാത്തവനാണെന്ന് തോന്നുന്നു, താൻ അറിവില്ലാത്തവനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മായയോട് താതാത്മ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഞാൻ അജ്ഞനാണ് എന്ന് തോന്നുന്നു. മായയും അജ്ഞാനവും ഒക്കെ ഒന്ന് തന്നെ. താൻ അജ്ഞനാണ്, താൻ മായയ്ക്ക് അധീനനാണ് എന്നെല്ലാം തോന്നുന്നു. അത് മായയോട് താതാത്മ്യം. പിന്നെ മായാകാര്യം, അതിന്റെ അവയവങ്ങൾ, അവയവങ്ങളോട് താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ജനിക്കുന്നവനാണ്, മരിക്കുന്നവനാണ്, താൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തനിക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ്. താൻ അറിവാണെന്നുള്ള ആ ബോധം നഷ്ടപ്പെട്ടിട്ട് താൻ പുരുഷനാണ് സ്ത്രീയാണ് ഇങ്ങനെയൊക്കെ തിരിച്ചു. അവിടെ അതിന് കാരണം എന്താണ്? ഈ മായാകാര്യമായിരിക്കുന്ന ശരീരം ആ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് തതാന്യപ്പെടുന്നുണ്ടാണ്. ഇവിടെ രണ്ടു തരത്തിൽ സംഭവിക്കും. മായ അതിന്റെ കാര്യങ്ങൾ ഇവിടെ ആത്മാവിനോട് അല്ലെങ്കിൽ അറിവിനോട് താതാന്യപ്പെടുന്നു. അറിവ് മായയോടും അതിന്റെ കാര്യങ്ങളോടും താതാന്യപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു തരത്തിൽ ആ താതാന്യം സംഭവിക്കുന്നു. അതാണ് അധ്യാസം എന്ന് പറയുന്നത്, അന്യോന്യ അധ്യാസം. ഇത് രണ്ടും കൂടെ സംഭവിച്ചിട്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞത് എന്താണ്, ജഡം അമരും അതുപോലെ ചിത്തലും തുടരലും എന്ന് പറയുന്നതാണ്. ആ അവരിക എന്ന് പറഞ്ഞ അങ്ങനെ താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനമായ ആശയം. ഇതാണ് ഈ ഒരു താതാത്മ്യം സംഭവിക്കുന്നു. ആ താതാത്മ്യം കൊണ്ടാണ് അവന് ഈ അവിവേകം സംഭവിക്കുന്നത്. അവിവേകം തന്നെയാണ് അവന്റെ അവസ്ഥ. അപ്പൊ താൻ അറിവാണെന്നറിയേണ്ട സ്ഥാനത്ത് അവൻ എന്തറിയുന്നു? താൻ അറിവില്ലാത്തവനാണെന്നറിയുന്നു. അപ്പൊ ഇവിടെ താൻ സച്ചിദാനന്ദമാണ് എന്നറിയേണ്ട സ്ഥാനത്ത് എന്തറിയുന്നു? താൻ മനുഷ്യനാണ്. പിന്നെ ശരിയായ അറിവ്, ഞാൻ സ്വയം അറിവാണ് എന്നറിവിന്റെ സ്ഥാനത്ത് അവൻ എന്തറിയുന്നു? ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നറിയുന്നു. അപ്പൊ അവയവിയുടെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെല്ലാം അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വരും. സൂക്ഷ്മ ശരീരത്തോട് താതാന്യപ്പെടുമ്പോഴാണ് ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ളത്. സ്ഥൂല ശരീരത്തോട് താതാന്യപ്പെടുമ്പോൾ താൻ തടിച്ചവനാണ് മെലിഞ്ഞവനാണെന്നൊക്കെ അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് അവശത എന്ന് പറയുന്നത്, അവിവേകം എന്ന് പറയുന്നത്. അവിവേകം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് വിവേകമില്ലായ്മ അങ്ങനെ ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥം എന്താണ്? വിപരീതമായ ജ്ഞാനം, അങ്ങനെ ഒരർത്ഥമുണ്ട് അവിവേകത്തിന്. ഇനി ഈ അവിവേക ഫലം, അവിവേകത്തിന്റെ കാര്യം, അതിനെ ചിലടത്ത് അവിവേകം എന്ന് പറയും, അങ്ങനെയും പറയും. ഇതിനെല്ലാം മൊത്തത്തിൽ അവശത എന്ന് പറയും. അപ്പൊ എന്താണ്, തനിക്ക് തന്റെ നിലയിൽ നിൽക്കാൻ പറ്റുന്നില്ല. തന്നിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. അതാണ് മായ വരുത്തുന്ന ആ മാറ്റം. ഇതിന് അദ്വൈതം എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇതിനെ അദ്വൈതിക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ. അതും ഒരു പ്രത്യേകത ഉള്ള കാര്യമാണ്. ഇവിടെ പറയുന്ന തരത്തിൽ മായ ഇപ്പോ മായയുടെ അവയവമാണ് ഈ ജഗത്തല്ല, മായയാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോഴും നമ്മൾ അദ്വൈതം അദ്വൈതം എന്ന് പറയും. കാരണം ഇത്തരം ആശയങ്ങളൊക്കെ അദ്വൈതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇത് പറയാൻ പറ്റില്ല. ഇപ്പൊ മായ ജഗത്തിനെ സൃഷ്ടിക്കുന്നു, മായൈവ ജഗതാം ആദി കാരണം നിർമ്മിതം തയാ, കേട്ടിട്ടുണ്ടോ? ദർശനമാദി. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. രാമാനുജനും മറ്റും ഇത് അംഗീകരിക്കില്ല. മായയാണ് ജഗത്തെ സൃഷ്ടിച്ചതെന്നുള്ളത് അംഗീകരിക്കത്തില്ല. ഇനി ഈ പറയുന്ന അദ്വൈതികൾ പറയുന്ന മായയെ അംഗീകരിക്കില്ല. ഇവിടെ അദ്വൈതി മായ എന്താ പറയുന്നത്? എന്തായിരുന്നു മോൾ? അത് ഫ്ലൈറ്റ് മോഡലിൽ മൊബൈൽ ഫ്ലൈറ്റ് മോഡലുണ്ട്. അപ്പൊ അതുവരെ രാമാനുജം പറയുന്നത് സാഖ്യന്മാർ പറയും പോലെയാണ്. സാഖ്യന്മാരുടെ പ്രകൃതിയാണ് രാമാനുജൻ സ്വീകരിച്ചിരുന്നത്. അതായത് അദ്വൈതി പറയുന്ന ഈ മായ, അദ്വൈതി മായയെ കുറിച്ച് എന്താ പറയുന്നത്? എന്നാ വിദ്യതേ രാസ മായ, അതൊന്നും ശരിയാക്കി ആമ്പിൾ പേര് അതിന്റെ അതിന്റെ ട്യൂണിങ്ങിന്റെ കുഴപ്പം. എന്നാ വിദ്യതേ യാസ മായ, മായ എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാത്തതാണ്, അത് തന്നെ സൃഷ്ടിക്കുന്നത്. എന്നാലും മായയുടെ സ്വരൂപം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാ പറയും. തനുമുതലായവ സത്വമല്ല ഓടത്താൽ അനർത്ഥവുമല്ല അവാച്യം. ഈ അവാച്യം ഒന്ന് രാമാനുജൻ ഇത് കേട്ടുകഴിഞ്ഞാൽ രാമാനുജന്റെ ആൾക്കാരെ തല്ലിക്കൊല്ലും പറയുന്നവന്. രാമാനുജ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ആചാര്യനാണ് വേദാന്താചാര്യൻ. വലിയ ഒരു വിദ്വാനാണ്. അപ്പോ അവരെല്ലാം ഈ പറയുന്ന അദ്വൈതത്തെ ആദ്യം നിശിതമായി വിമർശിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു മായയൊന്നും അവർ സ്വീകരിക്കുന്നില്ല. ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇതിനെയൊക്കെ എന്താണോ അദ്വൈതത്തെയും വിശിഷ്ടാദ്വൈതമൊക്കെ ഗുരു സമന്വയിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത് വെറും പൊട്ടന്മാരാണ്. പൊട്ടന്മാരെന്ന് പറയാൻ കാര്യം എന്താണോ, ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും പറ്റാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ ആശയവിനിമയം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ആ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർ പൊട്ടന്മാരെന്ന് പറയുന്നത്. കാരണം അവർ പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ടൊന്നും യോജിക്കത്തില്ല. ഗുരുവിനെ പൊക്കാൻ വേണ്ടി പറയുന്നതാണ്, എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞ ആളാണ്. ചേർക്കാൻ ഒരിക്കലും പറ്റത്തില്ല. രണ്ട് സിദ്ധാന്തങ്ങളും കടലും കടലാടിയും പോലെ രണ്ടാണ്. അദ്വൈതം എന്ന് കേട്ടാൽ തന്നെ അവർ ഹാലളാകും. അദ്വൈതത്തിന് പരിപൂർണമായി നിഷേധിക്കാതെ വിശിഷ്ടാദ്വൈതമോ അദ്വൈതമോ ഒന്നും നിലനിൽക്കത്തേയില്ല. അങ്ങനെ കാക ഉലൂകങ്ങളെപ്പോലെ ഇരിക്കുന്ന കാക്കയും മുങ്ങയും പോലെയാണ്. അവരെ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും പറ്റുന്ന കാര്യങ്ങൾ, കാരണം അവരുടെ സിദ്ധാന്തങ്ങളെല്ലാം വിരുദ്ധമാണ്. ഒന്നൊന്നിനോട് ഒരിക്കലും യോജിക്കുന്ന കാര്യങ്ങൾ, പിന്നെ എങ്ങനെ ഇതിനെ രണ്ടിനോട് ഒന്നാക്കുന്നത്? അത്രയും ബോധമില്ലാത്ത ആളാണ്. ഇങ്ങനെ ഒരു മായയെ അവരംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നമേ വരും. പിന്നെ ഇങ്ങനെ രണ്ടുമൊന്നാവും. ജഗത്ത് എന്ന് പറയുന്നത് അവര് സ്വീകരിച്ചിരിക്കുന്നത് ഈശ്വരന്റെ ശരീരമായിട്ടാണ്. ജീവൻ എന്ന് പറയുന്നത് ശരീരവിശിഷ്ടമാണ്. ജീവൻ ശരീരവിശിഷ്ടമായ ഒന്നാണ് ജീവൻ. ജഗത്ത് എന്ന് പറയുന്നത് ജീവനും ഇതെല്ലാം വിശിഷ്ടമാണ് ഈശ്വരൻ. അതാണ് വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത്. ജീവവിശിഷ്ടമാണ്, ജഗത് വിശിഷ്ടമാണ്. ഈശ്വരൻ എന്ന് പറയുന്ന അന്തര്യാമിയായി എല്ലാത്തിലും ഉണ്ട്. ഈ പുസ്തകത്തിൽ ഈശ്വരനുണ്ട്, അതവര് അംഗീകരിക്കുന്നു. പക്ഷെ ഇതിൽ അന്തര്യാമിയായി ഉണ്ട്, അതുകൊണ്ട് എന്ത് വരുന്നു, ഈ പുസ്തക വിശിഷ്ടനായി അന്തര്യാമി, അതാണ് ജഗത് വിശിഷ്ടൻ എന്ന് പറയുന്നത്. അതിനെ അപ്പൊ വിശിഷ്ടമായി തീരുമ്പോൾ എന്തായി, അദ്വൈതമായി. ഈശ്വരൻ ജീവവിശിഷ്ടനായി, ഈശ്വരൻ ജഗത് വിശിഷ്ടനായി, അപ്പൊ അദ്വൈതമായി. അതാണ് ഇവിടെ അദ്വൈതം. ഇവിടെ എന്താ പറയുന്നത്, സങ്കല്പകല്പിതം ദൃശ്യം. ദൃശ്യങ്ങളെല്ലാം എന്താണോ സങ്കല്പ കല്പിതമാണ്. എവിടെ പറഞ്ഞിരിക്കുന്നു, എവിടെ പറഞ്ഞിരിക്കുന്നു, ദർശനമാനി പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ട അവർക്ക് പനി പിടിക്കും, ജ്വരം പിടിക്കും. എന്തുകൊണ്ട്, ഇത് ഈശ്വരന്റെ ശരീരമാണ്. ഇതൊക്കെ സങ്കല്പകല്പിതമൊന്നുമല്ല. അങ്ങനെ അദ്വൈതി എന്തൊക്കെ പറയുന്നു അതിനെയൊക്കെ നിഷേധിക്കുകയാണ് അവരുടെ പണി. അപ്പം പിന്നെ ഇത് രണ്ടും കൂടെ എങ്ങനെ ഗുരു സമന്വയിപ്പിക്കും? ഗുരുവിൽ നിന്നുള്ള ആർക്ക് സാധ്യമേ അല്ല, ഒരു തരത്തിൽ സമന്വയിക്കാൻ പറ്റില്ല. മായ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് പോലെ ഇന്ദ്രജാലം പോലെ ഒരു വസ്തുവല്ല മായ എന്ന് പറയുന്നത്. അത് പ്രകൃതിയാണ്, അത് സത്യമാണ്, അതൊരിക്കലും അത് മിഥ്യയാകുന്നു. ഈശ്വരന്റെ ശരീരമാണ്, ഇവിടെ അങ്ങനെ ഒന്നും മിഥ്യയല്ല. ഈശ്വരൻ ജഗത് ശരീരിയായിരിക്കും. കാരണവും അറിയും. പരവെളി തന്നിൽ ഉയർന്ന ഭാനുമാണ്, തൻ തിരുവുരുവാണ്. അത് എന്താണ്, അദ്വൈതയ്ക്കും പറയാം, രാമാനുജന്റെ ആശയം തന്നെ. ഈ ജഗത് ഈശ്വരന്റെ ശരീരമാണ് എന്ന് അദ്വൈതയ്ക്കും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ എന്താ വ്യത്യാസം, മുൻപ് പറഞ്ഞിരിക്കുന്ന എന്താണ്, വഴിയിലിരുന്ന് വിവർത്തമിങ്ങി കാണും. ഇത് വിവർത്തമാണ്, വെളിമുത്തലായ വിഭൂതി. ഈ പഞ്ചഭൂതങ്ങളെല്ലാം വിവർത്തമാണ്. വിവർത്തമെന്ന് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്, അത് ശരീരമാണെന്ന് പറയുന്നത്. വിവർത്തമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ വിവർത്തം എന്ന് പറയുന്നത് സ്വീകരിക്കുന്നത്. അതായത് അദ്വൈതി പറയുന്ന എന്താണോ, ജ്ഞാനമേകം ഹി നിരുപാധികം സ്വാഭാവികം. സ്വാഭാവികമായി ഈ പറയുന്നതൊക്കെ ശരിയാവും, പക്ഷെ നിരുപാധികമായി ഇങ്ങനെയൊന്നും അല്ല. ഇതാണ് അദ്വൈതി പറയുന്നത്. അപ്പോ ഈ എന്താണോ, സർവത ചക്ഷുരത, സർവതോക്ഷി സുരോമുഖം എന്നെല്ലാം പറയുന്ന അദ്വൈതിക്ക് സമ്മതമാണ്. പക്ഷെ അതെങ്ങനെ സമ്മതമാകുന്നു, സ്വാഭാവികമായി എന്നുവെച്ചാൽ അത് പരമാർത്ഥമല്ലെന്നാണ്. പരമാർത്ഥമായിട്ട് അതങ്ങനെ ആകത്തില്ല. പക്ഷേ വിശിഷ്ടാദ്വൈതിയെ സംബന്ധിച്ച് എന്താണോ, ഇതൊക്കെ സത്യമാണ്. ഈ ജഗത് വിശിഷ്ടനായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്നത്, അതവർ പറയുന്ന എന്താണ്, രൂപവിശിഷ്ടോ ഘട രൂപി. രൂപവിശിഷ്ടമായ ഘടകം എന്ന് പറയുമ്പോൾ രൂപവും ശരിയാണ്, ഘടവും ശരിയാണ്. അപ്പോ അത് അദ്വൈതം. ഇനിയിപ്പോ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എന്താണ്, പരവളി തന്നെ ഉയർന്ന ഭാനുമാൻ, പരവളി തന്നിൽ ഉയർന്ന ഭാനുമാനായിട്ട് ഈശ്വരനെ എടുക്കുന്നു. അവിടെ ഈശ്വരൻ എന്ന് പറയുന്നില്ലെങ്കിലും നമ്മൾ അവിടെ പരവളിയിലെ ഭാനുമാൻ ഈശ്വരനെ എടുക്കണമെങ്കിൽ ആ ഈശ്വരനെ സ്വാഭാവികനായി എടുക്കണം. അങ്ങനെ അല്ലാത്ത ഒരു പരവളി വേറെ വേണം, രണ്ടെണ്ണം വേണം. പരവളിയിൽ ഉപാധി കൊണ്ടെന്നുണ്ടായി, അപ്പോ അവിടെ എന്താ ഉപാധി? പരവളിയിൽ ഇങ്ങനെ ഒരു ഭാനുമാൻ എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഉണ്ടായി, മായ ഉണ്ട്. അപ്പൊ മായ സ്വീകരിച്ചു. അപ്പൊ മായ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോ പരവളി എന്ന് പറയുന്ന ശുദ്ധമായ ചൈതന്യം, അതിൽ മായ എന്ന ഉപാധി കൊണ്ട് ഈശ്വരനുണ്ടായി. അപ്പൊ ആ ഈശ്വരന്റെ എന്താണ്? ശരീരമാണ്, ഗുരു ശരീരം എന്നെടുക്കാം, സ്വരൂപം എന്നെടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു പരമാർത്ഥമായ ഒരു തത്വം, അതിലൊരു ഉപാധി, ആ ഉപാധി കൊണ്ട് ഈശ്വരനുണ്ടായി. ആ ഈശ്വരന്റെ അവയവങ്ങളാണ് ഈ ജഗത്ത് എന്ന് അദ്വൈതി പറഞ്ഞു. അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു അദ്വൈതി? നിരുപാധികമായൊരു തത്വത്തെ സ്വീകരിക്കുന്നു. അപ്പൊ നിരുപാധികമായൊരു തത്വത്തെ സ്വീകരിക്കുമ്പോഴത്തേക്ക് ഈ ജഗത്തുള്ള ഈശ്വരന്റെ കൈയും കാലുമാണ് എന്നെല്ലാം പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാമാനുജൻ അങ്ങനെയല്ല പറയുന്നു. അങ്ങനെ ഒരു നിരുപാധികമായ നിർവികൽപകമായൊരു തത്വമില്ല, നിർഗുണമായൊരു തത്വമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? അനന്ത കല്യാണ ഗുണനിധിയാണ്, എല്ലാ ഗുണങ്ങളോടും കൂടിയ ആളാണ്, നിരുപാധിക തത്വമല്ല. അപ്പോ അതാണ് അതിൽ വരുന്ന പ്രധാനമായ വ്യത്യാസം. അങ്ങനെ ഈശ്വരന്റെ ശരീരം എന്ന് പറയുന്നിടത്തും അദ്വൈതിക്ക് അങ്ങനെ ഒരു ഈശ്വരൻ വേണമെങ്കിൽ എന്ത് വേണം? മായ വേണം. രാമാനുജന് അതിന്റെ ആവശ്യമുണ്ട്. അദ്വൈതിയുടെ മായയെ അവർ അടുപ്പിക്കുന്നുണ്ട്. ഇന്ദ്രജാലം പോലെയുള്ള ഈ മായ, ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്നത് അവര് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി ഒരു യാഥാർത്ഥ്യമാണ്. ഭൗതികവാദികൾ പറയും പോലെ പ്രകൃതി എന്ന് പറയുന്നൊരു യഥാർത്ഥമാണ്, അത് ഈശ്വരന്റെ യഥാർത്ഥമായൊരു ശക്തിയാണ്. അതാണ്. അപ്പോ ഇവിടെ ഇപ്പോ വിവർത്തം എന്ന് പറയുന്നതിനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ട് ശരീരമൊന്നോ കയ്യൊന്നോ കാലൊന്നോ എന്തുകൊണ്ടോ പറയും. പക്ഷെ അടിസ്ഥാനപരമായി അദ്വൈതി എന്ത് പറയും? വിവർത്തം എന്ന് വെച്ചാൽ അധ്യാരോപം. അദ്വൈതിക്ക് മാത്രമേ അധ്യാരോപവും അവഭാവവും പറയാൻ പറ്റൂ, രാമാനുജനത് പറയാൻ പറ്റില്ല. മായ അദ്വൈതിക്ക് മാത്രമേ പറയാൻ പറ്റൂ. തത്വമസി, ആ ജീവൻ തന്നെ പരമാത്മാവ്. അത് ഒരിക്കലും രാമാനുജന് പറയാൻ പറ്റില്ല. അറിവ്, ഇത് രാമാനുജന് ഒരിക്കലും പറയാൻ പറ്റില്ല. അറിവാണെല്ലാം, അത് പറയാൻ പറ്റില്ല. രാമാനുജൻ വ്യാഖ്യാനിക്കുന്ന എന്താണോ, ജീവ വിശിഷ്ടനാണ് പരമാത്മാവ്, തത്വമസി എന്ന് പറഞ്ഞു. ഇവിടെ വൈശിഷ്ട്യത്തെ പറയണം, അല്ലാതെ നിരുപാധികമായ അഭേദത്തെയല്ല പറയുന്നത്. എങ്ങനെയാണോ ഈ ജഗത് വിശിഷ്ടനായിരിക്കുന്ന ഈശ്വരൻ, അതുപോലെ ജീവവിശിഷ്ടനായിരിക്കുന്നു. അപ്പോ അതടുത്താണ് ശങ്കരാചാര്യര് പൊതുവെ ഒരു എട്ടാം നൂറ്റാണ്ടാണ് പറയണെങ്കിൽ ഒരു 100-200 വർഷം കഴിഞ്ഞപ്പോ, 200-300 വർഷം കഴിഞ്ഞപ്പോ രാമാനുജാചാര്യ ശങ്കരാചാര്യരെ നിഷേധിക്കാൻ വേണ്ടി മാത്രം ആണ് ഈ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ ഉണ്ടാക്കി. വേറെ ആരെയും നിഷേധിക്കാൻ എന്ത് പറഞ്ഞു അതെല്ലാം നിഷേധിക്കണം. അപ്പം ഒന്നിനെ നിഷേധിച്ചിട്ട് നിലനിൽക്കുന്ന ഒന്നു നിഷേധിച്ചാലേ അതിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിക്കെട്ടുന്ന എങ്ങനെ? വ്യത്യസ്ത സ്വഭാവമുള്ള സംഗതികളാണ് രണ്ടും. ഒരിക്കലും നമുക്ക് ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് പറയേണ്ടി വരും എന്താണ് ഫിസിക്സ് ആണ് സോഷ്യോളജി എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴേ, അത് രണ്ടും ഒന്നാവത്തില്ല. അത് രണ്ട് രണ്ടാണ്. അത് രണ്ടും ഒന്നാക്കി ആർക്കും പഠിക്കാൻ പറ്റില്ല. രണ്ടും രണ്ടായിട്ടേ പഠിക്കാൻ പറ്റും. അതുപോലെ എന്താണോ വളരെ വിരുദ്ധങ്ങളായ രണ്ട് കാഴ്ചപ്പാടുകളാണ്. കാരണം ഈ പറയുന്ന തത്വങ്ങളിലെല്ലാം പിന്നെ ചില കാര്യങ്ങൾ പൊതുവായി എല്ലായിടത്തും കാണും. അതുകൊണ്ട് ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അദ്വൈതിയും പറയും ഈശ്വരൻ സർവജ്ഞനാണെന്ന് പറയും. അത് രാമാനുജനും പറയും ഈശ്വര സർവജ്ഞനാണ്, താർക്കികന്മാരും പറയും ഈശ്വര സർവജ്ഞനാണ്. അതുകൊണ്ട് ഇതൊന്നും ഒന്നാകത്തില്ല. അത് പൊതുവായി വരുന്ന ചില ആശയങ്ങൾ എല്ലാത്തിനും ഉണ്ടായിരിക്കും. പൃഥ്വി എന്ന് പറയുന്ന ഒരു തത്വമാണ്, പഞ്ചഭൂതങ്ങൾ ഒന്നാണ്, ഇതെല്ലാവരും പറയും എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു തത്വത്തെ അംഗീകരിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം ഒന്നാകത്തില്ല. ഇനി എവിടെയെങ്കിലും ഇപ്പോ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ഇഷ്ടാദ്വൈതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥികളെല്ലാം സമന്വയിപ്പിച്ചെന്നല്ല. ഇഷ്ടാദ്വൈതം എന്താണെന്ന് പറഞ്ഞിരിക്കും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അദ്വൈതമല്ല ഇഷ്ടാദ്വൈതം അങ്ങനെ പറയാം. കാരണം ഇപ്പോ പഴയ ആചാര്യന്മാരങ്ങനെയാണ്, ഒരാൾ തന്നെ പല ദർശനങ്ങളെ കുറിച്ച് എഴുതും എന്ന് വിചാരിച്ച് സമന്വയിപ്പിച്ചു എന്നല്ല എന്റെ അർത്ഥം. വാചസ്പതി മിശ്രൻ അദ്വൈതത്തിന് അദ്വൈതത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്, തർക്കത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട് ഭാഷയിൽ വയ്ക്കാൻ അന്നത്തെ രീതി അനുസരിച്ച് ഓരോ വിഷയത്തെ കുറിച്ച് എഴുതി. അതുകൊണ്ട് എന്റെ അടുത്ത് ഇതൊക്കെ സമന്വയിച്ചു എന്നല്ല, ഒന്നെഴുതുമ്പോൾ മറ്റേതിനെ ഖണ്ഡിച്ച് എഴുതാൻ പറ്റും, അതെല്ലാം സാധിക്കില്ല. പിന്നെ സമന്വയിപ്പിക്കുന്നതിന് ഒരു വഴിയുണ്ട്. ആ ഒരു വഴി എന്ന് പറയുന്നത് ആ സമന്വയിപ്പിക്കുന്ന ആളിന് മാത്രം സ്വീകാര്യമായ ഒന്നായിരിക്കും എന്നുവെച്ചാൽ അതാത് ആചാര്യന്മാരെ അംഗീകരിക്കത്തില്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എങ്ങനെയാണ് എങ്ങനെയാണ് സമന്വയിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. സമന്വയിപ്പിക്കുക എന്ന് പറയാം. അദ്വൈതമാണ് ഏറ്റവും ടോപ്പില്. അതിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ് ഏത്? ഇഷ്ടാദ്വൈതം, അദ്വൈതം, ഇത് ഈ കൂടെ കയറി കയറി ഇവിടെ എത്തണം എന്ന് അദ്വൈതികൾ പറഞ്ഞാൽ രാമാനുജൻ സമ്മതിക്കും. രാമാനുജൻ പറയും ഇഷ്ടാദ്വൈതമാണ് ഏറ്റവും ടോപ്പിൽ, അവിടെ കയറാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് അദ്വൈതം, രണ്ടാമത്തെ ചവിട്ടുപടിയാണ് അദ്വൈതം, ഏറ്റവും ടോപ്പിൽ ഞങ്ങളാണ്. അതൊരു സമന്വയമല്ല. അവരവരുടെ സിദ്ധാന്തങ്ങളെ ഏറ്റവും മേളിൽ വെക്കുന്നതിനുള്ള ഒരു താല്പര്യം കൊണ്ട് പറയുന്നു. സമന്വയം എന്ന് പറയാൻ പറ്റും. സമന്വയം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കും. അദ്വൈതത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ എന്തിനു കൊടുക്കണം? ഇഷ്ടാദ്വൈതത്തിനും കൊടുത്തിട്ട് ഇതെല്ലാം ഫലത്തിൽ ഒന്ന് തന്നെന്ന് പറയും. അത് ഈ ദർശനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് പറയാൻ സാധ്യമല്ല. അത് അങ്ങ് ഒന്നാക്കാൻ ഇനി ഒരാൾ ജനിക്കാനും പോകുന്നില്ല. അത് ഒന്നാക്കാൻ എന്തുകൊണ്ട്? ഇതെല്ലാം അങ്ങേറ്റം പരസ്പരം ഖണ്ഡിച്ചാണ് നിലനിൽക്കുന്നു. രാമാനുജാചാര്യർ അദ്വൈതത്തെ ഖണ്ഡിച്ചിട്ട് ഇഷ്ടാദ്വൈതം സ്ഥാപിച്ചു കഴിഞ്ഞപ്പം പിന്നീട് വന്ന വേദാന്താചാര്യനെ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? പിന്നെ അവര് വീണ്ടും ഈ അദ്വൈതത്തെ ഖണ്ഡിച്ചെന്ന് വെച്ചാൽ, അപ്പോ അദ്വൈതത്തിലെ ചില ആചാര്യന്മാര് വന്നിട്ട് ഇതിനെ ഖണ്ഡിച്ചു. ഇഷ്ടാദ്വൈതത്തെ ഖണ്ഡിച്ചു. അപ്പൊ വേദാന്താചാര്യനെ പോലുള്ളവർ വന്നിട്ട് എന്ത് ചെയ്തു? അവര് വീണ്ടും അദ്വൈതത്തെ ഖണ്ഡിച്ചു, അഖണ്ഡിച്ചതിനെ ഖണ്ഡിച്ചു. അപ്പൊ ഇവർക്ക് ഇവരുടെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഖണ്ഡിച്ചേ പറയാൻ പറ്റും, നിഷേധിച്ചേ പറയാൻ പറ്റും. അങ്ങനെ ഒരു കാലം അതായിരുന്നു. പിന്നെ ഗുരുവിന്റെ കാലമൊക്കെ വന്നപ്പോ ഈ ഖണ്ഡന മണ്ഡനങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. അന്ന് കേവലം ഈ തത്വചിന്തയിലിരിക്കുന്ന ആചാര്യന്മാരും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണ് ഒരു വിഷയം. മറ്റയാൾ പറഞ്ഞതിനെ ഖണ്ഡിക്കുക, ഇയാൾ പറഞ്ഞതിനെ ഖണ്ഡിക്കുക, എന്നിട്ട് ഇതാണ് ശരിയെന്ന് സമർത്ഥിക്കുക, അതായിരുന്നു അവരുടെ മുഖ്യമായൊരു തൊഴിൽ. മറ്റു വിഷയങ്ങളൊന്നും അവർക്കില്ല. ആ ഒരു തലമുറകൾ കഴിഞ്ഞുപോയി. ഒരു 10,000 വർഷം ഇത് തന്നെ വന്നു. അപ്പോ ഒന്നിനെ ഖണ്ഡനം ചെയ്യുക, മണ്ഡനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തി അല്ലാതായി മാറുന്ന കാലത്തിലാണ് ഗുരുവൊക്കെ വരുന്നത്. അപ്പൊ ഗുരു എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവരെന്താണോ ആധ്യാത്മികമായി അവർക്കിഷ്ടമുള്ള ഒരാശയത്തെ സ്വീകരിക്കുക, അവർക്ക് ശരിയെന്ന് തോന്നുന്ന ഒരാശയത്തെ സ്വീകരിക്കുക, പിന്നെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് വരുന്നത്. അപ്പൊ അന്ന് ഈ ഖണ്ഡന മണ്ഡലങ്ങൾ കൊണ്ടൊന്നും വലിയ പ്രസക്തി ഇല്ലാതെന്നു, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെന്നു. പിന്നെ അങ്ങനെയുള്ള ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ നോക്കുന്നത് എന്താണ് അതിന്റെ സിദ്ധാന്തം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഖണ്ഡിക്കാനൊന്നുമല്ല. അപ്പോ അദ്വൈതത്തെ പ്രതിപാദനം ചെയ്യുമ്പോൾ അതില് പൂർവപക്ഷമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ വരും. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവർ മനസ്സിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനെ പ്രാധാന്യം യാതൊരു പ്രാധാന്യം ഇല്ല. പിന്നെ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങൾക്കായി പ്രാധാന്യം, ഇങ്ങനെയുള്ള ഖണ്ഡന മണ്ഡലങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ വന്നു. സമൂഹവും ചുറ്റുപാടുകളൊക്കെ മാറി. അതുകൊണ്ട് ഗുരുവിനെ പോലെയുള്ളവരൊന്നും പിന്നെ അതിലേക്ക് പോയില്ല. പിന്നെ അദ്വൈതത്തെ ആ പറഞ്ഞു വരുന്ന രീതി അനുസരിച്ച് അദ്വൈതത്തെ പറഞ്ഞ് സമർത്ഥിക്കുക. അതിൽ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില പൂർവപക്ഷങ്ങൾ കൊണ്ടുവരും, അതിനെ നിഷേധിക്കും. അല്ലാതെ പണ്ടത്തെ അതുപോലെ അതിനെ വീണ്ടും ചർവീത ചർവണം പോലെ ആവർത്തിക്കുക, ഖണ്ഡിക്കുക, മണ്ഡിക്കുക, അതിന് കാലം കഴിഞ്ഞു. അപ്പോ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അതെന്തെങ്കിലും പൂർവപക്ഷം വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് തിരുവുരു എന്ന് പറഞ്ഞത് കൊണ്ട് അത് അദ്വൈതത്തിന് സംബന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശിഷ്ടാദ്വൈതമാകത്തില്ല. അതിന് മുമ്പും പിമ്പും എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അതിനെ യോജിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് അദ്വൈതത്തിന് സംബന്ധമായ ഒരു കാര്യമാണ്. വിവർത്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സ്വീകരിക്കും. ജഗത്താണ് ഈശ്വരന്റെ ശരീരം എന്ന് പറയും, പക്ഷെ അത് പരമാർത്ഥമല്ലെന്നും പറയും. അവിടെയാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. തനുമുതലായവ സത്വമല്ല ഓർത്താൽ അന്ധമല്ല എന്ന് പറയുമ്പോൾ പോയി. ശരീരമാണെന്ന് പറയുന്നിടത്തല്ല, ആ ശരീരം എന്താണെന്ന് പറയുന്നിടത്താണ്. രാമാനുജൻ പറയും ആ ശരീര സത്യമാണ്, അദ്വൈതി പറയും ആ ശരീരം അസത്യമാണ്. ഇതാണ് വ്യത്യാസം. അദ്വൈതി പറയുന്ന മിഥ്യാത്വം രാമാനുജന് സമ്മതമാണ്. മായ എന്ന് പറയുന്നൊരു യഥാർത്ഥ ശക്തിയാണെന്ന് രാമാനുജനെ സമ്മതിക്കുമ്പോൾ അദ്വൈതയെ സമ്മതിക്കരുത്. അത് മിഥ്യയാണ്, അനുവചനീയമാണ്. അത് ജ്ഞാനം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. ജ്ഞാനം കൊണ്ട് നശിച്ചു പോകുന്ന ഒരു മായയെ സ്വീകരിക്കത്തില്ല. ഒരു കാരണവശാലും രാമാനുജൻ സ്വീകരിക്കത്തില്ല. പിന്നെ ഇതങ്ങനെ സമന്വയിപ്പി എവിടെയിട്ട് അതിനെ സമന്വയിപ്പിക്കുന്നു? അദ്വൈത പറയുന്ന പോലെ നിർവികൽപ്പ സാക്ഷാത്കാരം, നിർവികൽപ്പ ഞാൻ അതൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ലോകങ്ങളെ കുറിച്ചും പിന്നെ എന്താണോ ഇവിടെ രാമാനുജം പറയുന്നത് വാസുദേവൻ, അത് വേറെ ഒരു ലോകമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാക്ഷാത്കരിക്കാം, മൂപ്പരെ നേരിട്ട് കാണാം. അവിടെ പോണം, ഇവിടെ ഇരുന്ന ഒരു കാര്യം നടക്കത്തില്ല. അതുപോലെ അതുകൊണ്ട് അവർക്കിത് ഇഷ്ടമാണ്. ഈ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാര് രാമാനുജനെ അവർക്ക് വലിയ ഇഷ്ടമാണ്. രാമാനുജന്റെ സിദ്ധാന്തമാണ് ശരി, ശങ്കരാചാര്യരുടെ അല്ല എന്നവർ പറയും. പല മുസ്ലിം പണ്ഡിതന്മാരും രാമാനുജനെ ഒരുപാട് ഉയർത്തി എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് രാമാനുജൻ പറഞ്ഞിരിക്കുന്നത്, അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടുമൊന്നല്ല, അവർക്ക് സ്വീകാര്യമായി വരുന്നത് രാമാനുജന്റെ സിദ്ധാന്തമാണ്. അതില് ആരോ പി എച്ച് ഡി തെസീസ് വരെ ഇത് എഴുതി എടുത്തിട്ടുണ്ട്, പി എച്ച് ഡി. ഞാൻ മുമ്പൊരിക്കെ വായിച്ച രാമാനുജൻ എന്ന് പറയുന്ന ആ രാമാനുജന്റെ ആശയമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ വാസുദേവൻ എന്ന് വെച്ചാൽ വാസുദേവൻ ഇങ്ങനെയുള്ള എന്താണോ ചതുർഭുജം ഇങ്ങനെയൊക്കെയുള്ള അടയാളങ്ങളോട് കൂടിയിരിക്കുന്ന ഒരാളാണ് വാസുദേവൻ. ആ ലോകത്ത് അത് വേറെ ലോകത്താണ്, അവിടെ പോയാൽ കാണാം. ആ അതൊക്കെ സാധുക്കൾ സാഹിത്യം വരെയുള്ള, പിന്നെ അതിലേക്ക് ലയിച്ച് ചേരാം. ഈ ലയിക്കുന്ന പരിപാടിയൊന്നും എന്താണോ സർഫ് ലയിക്കുന്നത് പോലെ അങ്ങോട്ട് പോയി ലയിക്കാനൊന്നും പറ്റുമെന്ന് കൂടെ അംഗീകരിക്കുന്നേ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്വൈതിക്ക് സ്വീകാര്യം, ഒരു കാര്യവും സ്വീകാര്യമുണ്ട്. പിന്നെ ഇതെങ്ങനെ അവര് ഈ ഇപ്പൊ ഞാനത് പ്രതി എടുത്ത് പറയുമ്പോൾ പൊതുവെ അങ്ങനെ ഒരു ചർച്ചയുണ്ട്. എന്താണ് ഗുരുദേവൻ നിങ്ങളൊക്കെ ചെറുപ്പം പ്രസംഗിക്കുന്നതായിരിക്കും അതൊക്കെ, ഇതെല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ചാളാണ്, പൊക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് ഇതൊന്നും പഠിച്ചിട്ടല്ല രാമാനുജൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു ഓർമ്മിച്ചു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിന്റെയും കഥ, ദൈവം ഇഷ്ടത്തിന് എല്ലാത്തിന്റെയും സങ്കല്പ. ഈ ഒരു മതം എന്ന് പറയുന്ന ആശയം തന്നെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാരും അംഗീകരിക്കുന്ന കാര്യം ഏത്? ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യം. അതിന് മുസ്ലിങ്ങൾ പറയുന്നുണ്ടെന്നറിയാമോ? ഒരു ജാതി ഒരു ദൈവം, ഒരു മതം അവർ പറയത്തില്ല. ഗുരുവിനെ കുറിച്ച് അവർ പറയുന്നിടത്തെല്ലാം പറയുന്ന ഇതാണ്, ഒരു ജാതി ഒരു ദൈവം, ഒരു മതം അവർ അംഗീകരിക്കും. ഒരു മതം അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഗുരു തന്നെ ഒരു യുക്തി അനുസരിച്ച് പറയുന്നു. അല്ലെങ്കിൽ ഒരു മതം എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞ പോലെ എന്താണോ അഖിലരും ആത്മസുഖത്തിനായ പ്രയത്നം സകലം, ഇതെല്ലാം ഇസ്ലാം മതം. അത് ഞാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ക്രിസ്തു മതവും ഇതല്ല, അതൊക്കെ മതങ്ങളാണ്. ഇത് അവർക്ക് സമ്മതമായ കാര്യമല്ല. ഈ പറയുന്ന കാര്യം അവർക്ക് സമ്മതമാണ്. എന്താണ് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇസ്ലാം മതം ക്രിസ്തു മതം ഇതാണെന്ന് അവർ പറയത്തില്ല. അതൊരിക്കലും അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവർക്ക് ഗ്രന്ഥമുണ്ട്, മേളിൽ നിന്ന് ഇറക്കിയതാണ്, പ്രവാചകനുണ്ട്, പുള്ളിക്കാണ് ഇറക്കി കൊടുത്തത്. ഇതെല്ലാം കൂടെ ചേർന്നതിന്റെ അവരുടെ മതമാവും, മനസ്സിലായോ? പിന്നെ ഗുരുദേവൻ എങ്ങനെ ഈ എന്താണ് ഒരു മതം എന്ന് പറഞ്ഞത്? ആൾക്കാർ മതത്തിന്റെ പേരിൽ അടികൂടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ, മതകലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. എല്ലാത്തിനെയും ഒന്നായി കാണുക, അതൊരു പൊതുവായ ആശയം. മതങ്ങളുടെ പേരിൽ അത് വേറെ ആരും എഴുതിയതാണ്, ഗുരു എഴുതിയതാണ്. സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ദിവസം മുറിയിൽ വന്നായിരുന്നു. ഞാൻ ചോദിച്ചത് അപ്പോ അത് പൂർണാനന്ദ സ്വാമി എന്നോട് പറഞ്ഞാണ്, പൂർണാനന്ദ സ്വാമിക്കാണ് ഗുരു പറഞ്ഞു കൊടുത്ത് എഴുതിയെടുത്തു പറഞ്ഞാണ്. പൂർണാനന്ദ സ്വാമി എന്ന് പറയുന്നതെന്ന് ഇവിടെ പ്രമാണമുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞു അതൊന്നും അങ്ങേ ആ സ്വാമി കള്ളം പറയില്ല. ആ സ്വാമി കള്ളം പറയോ സത്യം പറയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കള്ളം പറയാത്ത ഒരു സ്വാമിമാരും ഇതുവരെ ഈ ലോകത്തുണ്ടായിട്ടില്ല. പിന്നെ ഒരു സ്വാമി മാത്രം കള്ളം പറഞ്ഞു പറയുന്നതിന് ഒരർത്ഥമില്ല. പിന്നെ ഗുരുവോ ഈ അനുകമ്പയാണ്ടവരെന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരു ഗുരുവിനെ കുറിച്ച് എഴുതിയാണോ? അതിന് ഉത്തരവില്ല. അത് ചോദിക്കും സ്വാമി ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കും. അതിന് ശരിക്കൊരു ശിഷ്യനും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന ഒരു ശിഷ്യുണ്ട്. അതെ, അത് ചോദിച്ചു സ്വാമി മറുപടി പറയുന്നില്ല. ആർക്കും മറുപടി പറയാൻ പറ്റില്ല. അപ്പോ അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? ഗുരു ഗുരുവിനെ കുറിച്ച് ഇതൊക്കെ എഴുതി വെച്ചു, ഗുരുവോ ഈ അനുകമ്പയാണ്ടവനെന്ന് ഗുരു തന്നെ കുറിച്ച് എഴുതി വെച്ചെന്ന് പറയേണ്ടി വരും. അങ്ങനെ എഴുതി വെക്കും. അത്രയും അല്പത്തരം ഗുരു കാണിക്കും. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലേ പറയാൻ പറ്റൂ എന്താണോ അത് ഗുരുവാണ് എഴുതിയെന്ന് പറയാൻ പറ്റും. ഗുരു ഈ അത് കർണാവൻ അഭിമുത്തരത്നമെന്ന് എഴുതിയിരിക്കുന്നോണ്ടല്ല. ഞാനിത് ആദ്യം കണ്ട ഞാൻ പറഞ്ഞില്ലേ, പഴയ വ്യോഗോദയത്തില് ഒരു ഇതിൽ ആരോ ഒരാൾ എഴുതിയിരുന്നു ഇത് ഗുരു എഴുതിയല്ല എന്ന്. അന്ന് ഞാൻ അത്രയും ചിന്തിച്ചില്ല, എനിക്ക് അത്ര സീരിയസ് ആയി തോന്നിയില്ല. ആരോ വെറുതെ എഴുതിയെന്ന് വിചാരിച്ചു. പിന്നീട് അത് ആലോചിച്ചപ്പോഴാണ് ഇവിടുത്തെ കൃതി എന്ന് പറയുന്നത് പല തവണയായിട്ടിതിങ്ങനെ എടുത്താണ്. ഉണ്ടായിരുന്നിരിക്കാം, ആദ്യം ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ആദ്യം ഉണ്ടായാലും ഇല്ലായിരുന്നാലും അതിലൊന്നും കാര്യമില്ലല്ലോ. ഉപദേശം ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഗുരുവിനെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിച്ച ധാരാളം ഉപയോഗിച്ചിരുന്നാണ് നാരായണമൂർത്തി. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ധാരാളം ഉപയോഗിച്ചിരുന്നു. ഗുരുവിനെ സ്വീകരിക്കുന്നിടത്തെല്ലാം അത് ഉപയോഗിച്ചിരുന്നാണ്. അപ്പോ എന്ന് വിചാരിച്ച് അത് വേറൊരാൾ എഴുതിയല്ലേ ഉപയോഗിച്ചത്. അപ്പോ വേറൊരാൾ എഴുതിയാലും ഗുരു ജീവിച്ചിരുന്ന കാലത്ത് അത് ഉപയോഗിച്ചിരിക്കാം ഗുരുവിനെ സ്തുതിക്കാൻ വേണ്ടി. ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അത് ഗുരു എഴുതിയതാണ് എന്നൊന്നും വരത്തില്ല. ഗുരു എഴുതാത്തതും അന്ന് ഉപയോഗിച്ചിരുന്നു. ബ്രഹ്മണേയും മൂർത്തിമതയും ഉപയോഗിച്ചിരുന്നു ഗുരു ജീവിച്ചിരുന്ന കാലത്ത്. ആശാൻ എഴുതിയ എല്ലാ കൃതികളും പിന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ പറയുന്നത് എന്താണ്? അതില് ഗുരുവിന്റെ ഒരു ശൈലിയുണ്ട്. അതെന്താ ഈ ഗുരുവിന്റെ ശൈലി എന്ന് പറയുന്നത്? ഗുരുവിന്റെ ശൈലി എന്ന് പറയുമ്പോ എന്തോ അല്ല, അതിപ്പോ ഗുരു ശിവശത എഴുതിയിട്ടുണ്ട് വളരെ അതുപോലെ മനോഹരമായി. എത്രയോ കൃതികൾ കുമാരനാശ എഴുതിയിരിക്കുന്നു ശിവനെ സ്തുതിച്ചു. എത്രയോ നല്ല ഗുരു എഴുതിയതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് ആശാന്റെ ശങ്കര ശതകോദ ഇതൊക്കെ അതുപോലെ. അതിലും മനോഹരമായ കവിതകൾ ആശാൻ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുരു ശിവശതവും വായിച്ചിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഗുരു എഴുതിയതാണോ എന്ന് സംശയിച്ചു. ഭക്തപലാപം ഏതെല്ലാം കൃതികൾ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. അതിൽ ആശാൻ എന്നുള്ള പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് നിജാനന്ദ വിലാസം എത്ര ഗംഭീരമായിട്ട് എഴുതിയിരിക്കുന്നു. അതിൽ പേരെഴുതിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരു എഴുതിയെന്നേ വിചാരിക്കത്തുള്ളൂ. അത്രയും വലിയ അദ്വൈത തത്വമാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ ശൈലി എന്ന് പറയുന്നത് ഗുരുവിന്റെ ശിഷ്യന്മാർക്കൊക്കെ ഉണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയും. അരുമാമാറ ഓതും അർത്ഥവും ഗുരു ഓതും ഗുരു ഓതുന്ന അർത്ഥം ആരാണ് അവിടുത്തെ ഗുരു അത് പറയുന്നു. ഗുരു ഏതൊരു ഗുരുവിനെ കുറിച്ചാ പറയുന്നത് എന്നൂടെ പറയും. ഗുരു എഴുതിയെങ്കിൽ ഏതാ ഗുരു അവിടെ? ഗുരു എന്നാണ് അറിയപ്പെട്ടിരുന്നത്? കേരളത്തിൽ ഗുരു എന്നറിയപ്പെട്ട ഇരുന്ന വേറെ ഒരാളും ഇല്ല. അന്ന് വേറെ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്ന അവരൊക്കെ വേറെ വേറെ രീതിയിൽ അറിയപ്പെട്ടിരുന്നു. ഗുരു എന്നാണ് അറിയപ്പെട്ട ഒരാളേ ഉള്ളൂ. അറിയപ്പെടാൻ നേരം ഗുരു സ്വയം ഗുരു എന്ന പേരിൽ എഴുതി, നാരായണ ഗുരു എന്ന് എഴുതിയുണ്ട്. ഗുരു എന്നുള്ള രീതിയിൽ അന്ന് അറിയപ്പെട്ടിരുന്ന ഗുരു മാത്രമേ ഉള്ളൂ. വേറെ ഉള്ളവരൊക്കെ പല രീതിയിൽ അറിയപ്പെട്ടു. അതുപോട്ടെ, അത് പലതവണ പറഞ്ഞത്. പിന്നെ ഇനി കർണാവാൻ മുതി എന്താണ് നബി മുത്തുരത്നമോ എന്ന് ഗുരു തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ വലിയ തെറ്റിദ്ധാരണ കൊണ്ട് എഴുതിയതാണ് എന്ന് പറയണെങ്കിൽ ഒരു സംശയമില്ല, ഒരബദ്ധം പറ്റി. തിരിച്ചറിഞ്ഞില്ല, ഒരബദ്ധം പറ്റി. ആർക്കും അബദ്ധം പറ്റാറ്. ഗുരു എന്ന് പറഞ്ഞില്ല, ക്ഷേത്രങ്ങളൊക്കെ പിടിച്ച് അബദ്ധമായി പോയെന്ന് പറഞ്ഞില്ല. ഇക്കാലത്ത് ഇതൊക്കെ ആവശ്യമില്ലാത്ത ആളാണ് ഗുരു എന്ന് പറഞ്ഞു. പിന്നീട് പല കാര്യങ്ങളും എസ് എൻ ഡി പി സ്ഥാപിച്ചത്, അതിന് സ്വത്തുകളെല്ലാം എഴുതി വെച്ചത്, ഇതൊക്കെ അബദ്ധമാണെന്ന് പറഞ്ഞ് ഗുരു തിരുത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഗുരു തിരുത്തിയിട്ടുണ്ട്. എല്ലാ സ്വത്തും എസ് എൻ ഡി പിക്ക് എഴുതി വെച്ചു. പിന്നെ അത് ചൈതന്യസ്വാമിയുടെ പേര് മുക്തിയാർ, അത് തന്നെ എഴുതി വെച്ചു. പിന്നെ അതെന്ത് ചെയ്തു? ധർമ്മസംഘത്തിന്റെ പേര് എഴുതി വെച്ചു. അപ്പൊ പല കാര്യങ്ങളും ഗുരു അബദ്ധമാണെന്ന് തോന്നിയപ്പോൾ തിരുത്തിയിട്ടുണ്ട്. അതാണ് ചിന്തിക്കുന്ന മനുഷ്യരുടെ രീതി, അതാണ് തെറ്റെന്ന് തോന്നിയ തിരുത്തും. അല്ലാതെ താൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് അത് അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതല്ലോ. ഈ കെട്ടിടങ്ങളൊക്കെ ഒരു കാലത്ത് ഉപയോഗമില്ലാത്തവരുമായിരിക്കും, അന്ന് ആൾക്കാർ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അമ്പലങ്ങളെ കുറിച്ചത് അതെല്ലാം കണക്കിലെടുക്കണം. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു സമന്വയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഗുരുവിന്റെ ഒരു മതം എന്ന് പറയുന്ന ആശയം എല്ലാവർക്കും സമ്മതമായിട്ട് എന്താണ് ഒരു കാര്യമേ സ്വീകരിക്കാൻ പറ്റും. എന്താണ് അഖിലരോ ആത്മസുഖത്തിനായി പ്രയത്നം സകലവും. ഈ ഒരു മതം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകരിക്കും, അതെല്ലാവർക്കും സ്വീകരിക്കാമെന്നുള്ള കാര്യം. പക്ഷെ അത് ക്രിസ്തു മതം, ഇസ്ലാം മതം, ഹിന്ദു മതം ആ രീതിയിൽ അതാരും അംഗീകരിക്കത്തില്ല. അത് ഒരു ജീവിതത്തിലെ ഒരു വലിയ തത്വം, മനുഷ്യൻ ജീവിതത്തിലെ ഒരു തത്വം. മതം എന്ന് പറഞ്ഞാൽ അതൊരു സിദ്ധാന്തം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ, അല്ല റിലിജിയൻ എന്നുള്ള അർത്ഥത്തിലല്ല ഒരു മതം എന്ന് പറയുന്നത്. ഈ ഒരു ആശയത്തെ അത് മുമ്പേ ഉള്ളതാണ്. ഒരു പറയുന്നതിന് മുമ്പ് ഇതേ ആശയത്തെ മുമ്പും ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം അത് ഏത് കാലത്തും മനുഷ്യനെ എവിടെയുള്ള മനുഷ്യനെ സ്വീകരിക്കാവുന്നുള്ള ഒരു മതം എന്ന് വെച്ചാൽ ഒരാശയം. ആ ആശയം എന്നും എല്ലാവരും സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ മതം എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന മതങ്ങളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ എന്താണ് നമ്മുടെ സി കേശവനുമായിട്ട് പറഞ്ഞ ആ സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു. എല്ലാ മതങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. അത് ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യമൊന്നല്ല. അപ്പൊ അതിനുവേണ്ടി ഒന്നുകൂടെ പരിഷ്കരിച്ച് ഗുരു പറഞ്ഞു എന്നാണ്, ഊർധ്വഗതി, ജീവനെ ഉയർത്തുന്നതിന് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം അതാണ്, ജീവനെ ഒന്ന് ഉയർത്തുക. ആ അർത്ഥത്തിൽ ഒരു മതം എന്ന് പറഞ്ഞു. ആ ഒരു അർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ അത് ഒരു ആശയം എന്നുള്ള നിലക്കേ ഉള്ളൂ. റിലിജിയൻ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരാരും അത് അംഗീകരിക്കത്തില്ല. കാരണം അവരവരുടെ ഗ്രന്ഥങ്ങൾ വേറെയാണ്, അവരവരുടെ പ്രവാചകന്മാർ വേറെയാണ് എന്ന് വരുമ്പം ഒരിക്കലും രണ്ട് മതത്തിന് ഒരു മതം എന്ന് പറയാൻ പറ്റില്ല. ഇത്തരം ആശയങ്ങളെ അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പറയാം എന്താണ് ജീവന്മാരെ ഉയർത്തുക, അതൊരു നല്ല ആശയമാണ്. അംഗീകരിച്ചിരുന്നില്ല അപ്പോ മഹദാം ഈ അഭിപ്രായം അവിടെ പറയുന്നുണ്ടല്ലോ ക്രൈസ്തവ മഹമ്മദ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അവിടെ ശ്രീനാരായണ ധർമ്മത്തിലവരെല്ലാം എടുത്തു പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പറയുമ്പോ ഇവരുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ തത്വദർശികളായി എങ്ങനെ എന്താ ഗുരു പറയുന്നത്? ഈ മതങ്ങളെല്ലാം ഇവരുടെ ഉപദേശങ്ങളെല്ലാം ജീവന്മാരെ ഊർധ്വഗതിയാക്കും, മുകളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഒരു മതമെന്നാ പറയുന്നു. ഇത്രയും മാത്രം. പിന്നെ മഹദാം തത്വദർശിനാം എന്ന് പറയുമ്പോ ആരാണ് മഹത്തായ തത്വദർശികൾ? ഇവരെയൊക്കെ മഹത്തായ തത്വദർശികൾ എന്ന് ഇവരെല്ലാരും പറയാൻ പറ്റും. എങ്ങനെ അംഗീകരിക്കും? ഇവരെല്ലാം മഹത്തായ തത്വങ്ങളെ പറഞ്ഞവരാണെങ്കിൽ അംഗീകരിക്കാം. എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മഹത്തായ തത്വം, മഹതാം തത്വദർശികൾ എന്ന് വെച്ചാൽ മഹാത്മാരായ തത്വദർശികൾ. അപ്പൊ തത്വദർശികളായി ഇവരെയൊക്കെ പറയാൻ പറ്റും. ഇവർ പറഞ്ഞിരിക്കുന്ന അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പറയുമ്പം മതത്തിന്റെ പേരിലുള്ള കലഹങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അംഗീകാരം എന്നുള്ള രീതി പറഞ്ഞു എന്ന് എടുക്കാൻ പറ്റും. ഗുരുവിന്റെ താല്പര്യം മതകലഹങ്ങൾ ഇല്ലാതാകും. അതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും പരസ്പരം ഒരാൾ മോശം വന്നു ഒരാൾ വരുന്നു കരുതാതെ എല്ലാവരും അംഗീകരിച്ച് എല്ലാവരും മുമ്പോട്ട് പോകും. അങ്ങനെ ഒരു നയം, ഒരു പോളിസി ആയിട്ട് ഗുരു പറഞ്ഞു നടക്കാം. അതിനപ്പുറത്തിന്റെ ഉള്ളിലേക്ക് ഒക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആരാണ് മഹാത്മാവ്, ആരാണ് തത്വദർശികൾ, എന്താണ് തത്വം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും സ്പ്ലിറ്റ് ആവും, വീണ്ടും സംഗതികൾ തിരിഞ്ഞു പോകും. അതുകൊണ്ട് പൊതുവായ ഒരു നയമായിട്ട് എന്താണ് ഇത്, എണ്ണത്തിന്റെ പ്രശ്നമാണ്. അപ്പോ കോടിക്കണക്കിന് മനുഷ്യരാണ് ഓരോ പ്രവാചകന്മാരുടെയും അനുയായി. അപ്പൊ ആ പ്രവാചകന്മാര് അംഗീകരിക്കാതെ മതങ്ങൾ തമ്മിൽ കലഹം ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പൊ മുഹമ്മദിനെ അംഗീകരിക്കേണ്ടി വരും, ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടി വരും, എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. കാരണം അവരുടെ അനുയായികളുടെ എണ്ണം നോക്കുമ്പോൾ അതേ സാധ്യമാകും. അപ്പൊ അവരെല്ലാം മഹാത്മാരാണ്, എല്ലാവരും ജീവന്മാരെ ഉയർത്താൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ള ഒരു തത്വമാണ് ഏകമതം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കൂടുതലത് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആശയങ്ങൾക്കൊക്കെ വിരോധമായി പലതും അതിൽ കാണാൻ പറ്റും. കാരണം ഈ മഹാത്മാരായ തത്വദർശികളെന്ന് പറയുന്നവർ മഹത്വത്തിന് യോജിക്കാത്ത പല പ്രവൃത്തികളും ചെയ്തിരിക്കും. അപ്പം പിന്നെ അവരെ മഹാത്മാരാണെന്ന് എങ്ങനെ പറയുമെന്ന് ചോദിക്കും. ഒരാൾ നബിയുടെ ജീവിത ചരിത്രം എടുത്തിട്ട് അയാളുടെ ജീവിതത്തിന്റെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇയാൾ എങ്ങനെ മഹാത്മാവും ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതകലഹം ഉണ്ടാവും. അപ്പോൾ അതൊന്നും ചോദിക്കാൻ പാടില്ല. ഇത്രയും ലക്ഷക്കണക്കിന് അനുയായികൾ പിന്തുടരുന്നവരായതുകൊണ്ട് വിശ്വാസി അവരെ അംഗീകരിച്ചുകൊണ്ട് പരസ്പരം നിന്ദിക്കാതെ എന്താണ് ഇതെല്ലാം നല്ല ഉദ്ദേശത്തിനാണ് എന്നുള്ള രീതിയിൽ മതകലഹം ഒഴിവാക്കുക, അത്രയും സാധിക്കും. അല്ല ഓരോന്നും എടുത്ത് കലന്ന് കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മതമൊന്നും പറയാൻ പറ്റില്ല. അത്രയൊന്നും പരിശോധിക്കണ്ട. ഓരോരുത്തരുടെയും ജീവിതമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകാം ഇവരൊന്നും അത്ര മഹത്വമുള്ളവരായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മഹാത്മാവ് എത്രയോ പേര്, എത്രയോ എത്രയോ പേര്. അതുകൊണ്ടല്ല, ഒരു 100 വർഷം മുമ്പ് മലയാളത്തില് നബിയുടെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിക ചരിത്രം. കോഴിക്കോട്ട് നിന്ന് സുന്നികളെ പ്രസിദ്ധീകരിച്ചു നബിയുടെ ചരിത്രം. അതില് ഓരോ ഭാഗം പറയുന്നത് നബി എന്ന് പറയും തിരുമേനി. തിരുമേനി ഇല്ല, ഇന്ന സ്ഥലത്ത് കൊള്ളയടിക്കാൻ പോയി, പിന്നെ വേറെ സ്ഥലത്ത് കൊള്ളയടിക്കാൻ പോയി, വേറെ സ്ഥലത്ത് ഇതേ കൊള്ളയടിയെന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് കിട്ടാനില്ല. അപ്പൊ തിരുമേനിയുടെ കൊള്ളയടി, അപ്പൊ കൊള്ളയടിക്കുന്ന ആളും മഹാത്മാവാണോന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അത് ഭയങ്കര ചതിയും വഞ്ചനയൊക്കെ ചെയ്ത് കൊള്ളയടിക്കുക, എന്നിട്ട് കൊള്ള മുതൽ പങ്കിട്ടെടുക്കുക, എന്നിട്ട് ഈ ഗോത്രങ്ങൾ തോൽപ്പിക്കുന്ന ഗോത്ര ചില സ്ത്രീകളെയൊക്കെ സ്വന്തമാക്കുക, ഭർത്താവും മകനും മരിച്ച സ്ത്രീയെ അന്ന് തന്നെ രാത്രി റേപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര കിടിലം പരിപാടികളാണ്. ഒത്തിരി പരിപാടികൾ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇപ്പോ എന്താണ്, ലോകത്ത് 25% മുസ്ലിങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ വെറുപ്പിക്കാൻ പറ്റും ഇതൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. നബി എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണ്, 7-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണ്, ചരിത്രത്തിലുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഹദീസുകൾ എന്ന് വെച്ചാൽ നബി പറഞ്ഞതായി മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നു. ഹദീസുകളൊക്കെ ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വായിച്ചാൽ കുളിര് വരും. അപ്പോ ഇന്നത്തെ മനുഷ്യൻ ഒരു തരത്തിലും സ്വീകരിക്കാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നബിയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട് ഹദീസ്. പിന്നെ ഏത് അത് അതിനുവേണ്ടി തന്നെ പറയുന്നു, അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഹിന്ദ് എന്നാണ് അന്ന് ഇന്ത്യ പറഞ്ഞിരുന്നത്. ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്ത് പോകുന്ന അന്നേ പറഞ്ഞിട്ടുണ്ട്. ആണിപ്പോ ഈ കാശ്മീരിലൊക്കെ വന്ന് നടന്ന് ഇന്മാർ പൊട്ടിക്കുന്നത് അന്നേ പറഞ്ഞ കാര്യമാണ്, ഹദീസുകളിലുള്ള കാര്യമാണ്. അമ്പത്തഞ്ച് വയസ്സുള്ളപ്പോ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, 8 വയസ്സുള്ളപ്പോ അവളെ ഭാര്യയായി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ന് ആരെങ്കിലും അംഗീകരിക്കും? 10-12 ഭാര്യമാർ അംഗീകൃതമായി, പിന്നെ അടിമകൾ വേറെ. റോഡ് ഏതെങ്കിലും സ്ത്രീ പോകുന്നുണ്ട്, അവിടെ വികാരം വരിക, ഓടി അടുക്കളയിൽ പോവുക, വികാരം തീർത്തിട്ട് തിരിച്ചു വരിക, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരാളുടെ മഹാത്മാവെന്നൊക്കെ എങ്ങനെ പറയും? എല്ലാം പറയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാം അനുയായികൾ എഴുതി വെച്ചിട്ടാണ്. ഭാര്യമാര് കൂടാതെ പിന്നെ വേറെ വാടകയ്ക്ക് എടുക്കുക, ദാസികളെ ഏറ്റ് വയ്ക്കുക. പിന്നെ അന്ന് സ്ത്രീകൾ ശരീരം ദാനം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് അലക്കുലത്ത പരിപാടികളാണ് മൊത്തം. പിന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ അടികൂടാൻ പറ്റുമോ? അതുകൊണ്ട് അതൊക്കെ അങ്ങ് അവഗണിക്കുക. അവഗണിച്ചിട്ട് ഇവർ പറഞ്ഞോണ്ട് എന്താണ്, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും യോജിപ്പിലെത്തുക. ഇത് പറഞ്ഞ ആൾക്കാരകല്ല, ഇതൊന്നും പറയാതെ ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊരു വഴിയേ ഉള്ളൂ. എന്താണോ എന്താണോ വഴി, ആ ഈ മതങ്ങളിൽ നിന്നൊക്കെ മനുഷ്യൻ അതിൽ നിന്നൊക്കെ പുറത്തു വരിക. കേരളത്തിൽ അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ വലിയൊരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാർ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ മതത്തിൽ നിന്ന് പുറത്തു വരുന്നു. മുമ്പത് പ്രയാസം വരുന്നു, മതത്തിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു കഴിഞ്ഞാൽ തട്ടിക്കളയും. ഇന്നിപ്പോ എന്തായാലും അങ്ങനെ അധികം നടക്കുന്നില്ല. ഇന്നൊരുപാട് പരസ്യമായി നബി വിമർശിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞാൽ നമ്മളറിയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം, 100 കണക്കിന് പേര് ഇതിനെക്കുറിച്ച് മുസ്ലിങ്ങൾ സംസാരിക്കുന്നു. അവരൊക്കെ ഇത് വിദ്യാഭ്യാസമുള്ളവർ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരിതിൽ നിന്ന് പുറത്തു. അതേപോലെയുള്ള വിമർശനം എന്താണോ ഹിന്ദുക്കളുടെ ഋഷിമാര് അവരെ കുറിച്ചുകൊണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദുക്കളുടെ യക്ഷിമാർ ഇതിലും വലിയ വില്ലന്മാരുണ്ടായിരുന്നു, ഇതിലും വലിയ തരികിട നടത്തിയവരുണ്ടായിരുന്നു. ഈ തരികിടക്കാരെ കുറിച്ചും വിമർശിക്കുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. ക്രിസ്തുമതം അത് നടത്തിയിട്ടുള്ള ഇൻക്വിസിഷൻ പോലെയുള്ള മഹാക്രൂരതകൾ അതും ആൾക്കാരെ പുറത്തു കൊണ്ടുവരുന്നു. മൊത്തത്തിൽ ആൾക്കാരെന്ത് ചെയ്യും, ഇതിൽ നിന്നൊക്കെ പുറത്തു ചാടും. അതാണ് ഇനി സംഭവിക്കാൻ പോകും. ഇതൊക്കെ മതങ്ങളെ ഒന്നും ഒരിക്കലും അനുകമ്പയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. മതങ്ങളെന്ന് പറയുന്ന ഇത് ഉണ്ടായ കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സാധനങ്ങളാണ്. മതങ്ങൾ മനുഷ്യനെ കൊന്നിട്ടേ ഉള്ളൂ. അതിന്റെ ചരിത്രത്തിൽ അത് കൊലപാതകങ്ങളാണ് മതം എന്ന് പറയുന്നത്. ഇസ്ലാം മതം എത്ര പേരെ കൊന്നു, കുരിശു യുദ്ധങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഈ ക്രിസ്തു മതം എത്ര പേരെ കൊന്നു യുദ്ധങ്ങളുടെ പേരിൽ, അതിനകത്ത് വന്ന് പുറത്തുള്ളവരെ കൊന്നു. അപ്പൊ അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കൊലപാതകമാണ്. പിന്നെ ഇവിടുത്തെ ചരിത്രം നോക്കിയാലോ, ഇവിടെ കഥകളാണ്, ചരിത്രമില്ല. ഈ കഥകൾ വായിച്ചാൽ രാമന്റെ കൃഷ്ണന്റെയൊക്കെ മെയിൻ പരിപാടി എന്തായിരുന്നു, കൊട്ടേഷൻ കൊട്ടേഷൻ പിടിച്ച് കൊല്ലുക എന്നുള്ളായിരുന്നു ഇവരുടെയൊക്കെ പരിപാടി. കൊല്ലുക, അവർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ കൊല്ലുക. ഇവരുടെയൊക്കെ പരിപാടി ഇത് തന്നെയാണ്, കൊട്ടേഷൻ ടീമുകളാണ്, കഥകളാണ്, ചരിത്രമല്ല. അതിപ്പം നവിക്ക് 12-16 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞില്ല, അത് രണ്ടുമൂന്ന് പൂജ്യം പിടിച്ച അതൊക്കെ പറയും. അല്ല, ഇവിടെ പറയുന്നതെല്ലാം കഥകളാണ്. കഥകളിൽ ഈ അർത്ഥവാദം എന്ന് പറയുന്നുണ്ട്, സ്തുതിച്ച് പറയുക. അപ്പോ ഇങ്ങനെ ഇവരെ ശക്തികളെ വർണ്ണിച്ച് വർണ്ണിച്ച് വരുമ്പോഴാണ് നബിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, നബിക്ക് ഒരു ദിവസം 12 ഭാര്യമാരെയും കൈകാര്യം ചെയ്യാനുള്ള എന്തുണ്ട്, ശേഷി ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീകൃഷ്ണന്റെ ശേഷി എന്താണ്, 16,800. ഇതൊക്കെ പഴയ ശേഷികളാണ്, ഇതൊക്കെ വലിയ കാര്യം വിചാരിച്ചിരുന്ന. അല്ല, അത് ചരിത്രം, മറ്റത് ഹിസ്റ്ററിയാണ്, ഇത് കഥകളാണ്. മറ്റ് ഹിസ്റ്ററിയിൽ തന്നെ പറയുന്നതാണ് നബിയെ കുറിച്ച്. ഈ ഹദീസ് എന്ന് പറയുന്നത് അന്നത്തെ അൽ ബുഖാരി ഒക്കെ പോലുള്ള ആൾക്കാർ രേഖപ്പെടുത്തി വെച്ചത്, പിന്നെ അതിനെ പരിശോധിച്ച് തെറ്റായതിനെയൊക്കെ മാറ്റി ശരി മാത്രം എടുത്തിട്ടുള്ളതാണ് ഹദീസുകളെന്ന് പറയും, നമ്മുടെ സ്മൃതി എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററിയാണ്, ഇവിടെ പറയുന്ന കഥകളാണ്. ഈ കഥകളെന്ന് പറയുന്നത് പറയുന്നത് ഈ കഥകളൊക്കെ ജനങ്ങളെ പഠിപ്പിക്കാനാണെന്നാണ്. അപ്പൊ ഈ വേണ്ട ജനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കഥകൾ. പിന്നെ ശ്രീകൃഷ്ണൻ 16,800 ഭാര്യമാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം ശ്രീകൃഷ്ണൻ 16,800 ദിവസം ജീവിച്ചിരിക്കണം. വിടാ തമാശകളാണ് ഇതൊക്കെ, അതായത് ഒരു കാര്യം. അത് ഇതൊക്കെയാണ് മനുഷ്യന്റെ എന്താണ് വലിയ കേമത്തരമായിട്ടൊക്കെ പഴയ കാലത്ത് ആൾക്കാർ കണ്ടിരുന്ന ഇതൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ച് വർണ്ണിച്ചു ഒരാളെ കവികളുടെ ഭാവന ഇത് അധികം ഞാനകത്തൊന്നും ഒന്നും. ഇസ്ലാമത സ്ഥാപിച്ച ഒരു നബി, ആ നബിയുടെ അഭിപ്രായം അനുസരിച്ച് എന്താ നബി എന്ന് വെച്ചാ എന്താണ് ഈ നമ്മുടെ അനൗൺസ് ചെയ്യുന്ന ആളെന്നാണ് എന്റെ അർത്ഥം, അറബി പദത്തിന്റെ അർത്ഥം അനൗൺസർ. അപ്പോ ഇങ്ങനെ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന ആളിനാണ് നബി എന്ന് പറയുന്നത്, പ്രവാചകൻ. അപ്പൊ ക്രിസ്തു നബിയാണ്. ഇവര് പറയുന്നതനുസരിച്ച് മുമ്പ് ജീവിച്ചിരുന്ന, പിന്നെ അതിന് മുമ്പോട്ട് ജീവിച്ചിരുന്ന പഴയ നിയമത്തിൽ പറയുന്ന ക്രിസ്തു, അതിന് മുമ്പുള്ള എല്ലാവരും നബി പ്രവാചകന്മാര്, അതിനുമുമ്പ് ജീവിച്ചിരുന്ന എല്ലാവരും എന്താണ് പ്രവാചകന്മാരാണ്, എല്ലാവരും നബിമാരാണ്. അതിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് എന്നാണ് അവരുടെ സിദ്ധാന്തം. പക്ഷെ ക്രിസ്ത്യാനികൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. അവര് അതിനെ അതി നിശ്ചിതമായ വിമർശിക്കും. അവർ ഈ മുഹമ്മദീർ പറയുന്ന ആ നബി സിദ്ധാന്തം ഒന്നും അവരംഗീകരിക്കുന്നു.